എന്നും മുഹമ്മദ് റസൂലാണെന്നും ഉള്ള കാര്യം, അതായത് അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്നും മുഹമ്മദ് ആണ്, മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒരാൾ പറഞ്ഞ് ഉറപ്പിക്കണം, തീരുമാനിക്കണം. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തീരുമാനിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. മനസ്സിലായോ? ഹദീസുണ്ടെന്ന് പറഞ്ഞാൽ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ. ഹദീസ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ട്, സുന്ന ഡോട്ട് കോം. ഈ വെബ്സൈറ്റുകളിൽ അൽബുഖാരി തുടങ്ങി സഹീഹായ ഹദീസുകൾ എന്ന് വെച്ചാൽ ശരിയായ ഹദീസുകൾ. അപ്പോൾ കുറേ ഹദീസുകൾ, അതായത് മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ കുറേ മുസ്ലിം പണ്ഡിതന്മാരെ ഇന്ന് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിങ്ങനെയായിരുന്നെങ്കിൽ മാറ്റിയത് ഏത് രീതിയിലായിരിക്കും നമുക്ക് ഊഹിച്ചു നോക്കാം. ഈ ഉള്ളതിലാണ് ഇത് പറയുന്നത്, അതിന് സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞു ശരിയായ, അവര് ശരിയെന്ന് പറഞ്ഞ ഹദീസുകളാണ് പറയുന്നത്. ലോകം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. അപ്പൊ അങ്ങനെ പറയുമ്പോ അങ്ങനെ പറഞ്ഞ ഒരാള് കരുണാവാൻ എന്നിങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ഈ മതങ്ങളെ ശരിയായി പഠിക്കണമെന്നല്ലേ ഗുരു പറഞ്ഞിരിക്കുന്നത്? ശരിയായി പഠിക്കുമ്പോ ഇതാ മനസ്സിലാകുന്നത്. ഇത് പിന്നെ ചിലര് പറയുന്നത് 1914 ഗുരു എഴുതിയെന്നാ പറയുന്നത്. പക്ഷേ അത് ഗുരു എഴുതിയതല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇങ്ങനെ വിവേകോദയത്തിൽ എഴുതിയിരുന്നത് കൊണ്ടാണ്. വിവേകോദയം എന്ന് പറയുന്നത് SNDP പ്രസിദ്ധീകരിച്ച സാധനമാണല്ലോ, അതിൽ തന്നെ ഇത് എഴുതിയിരുന്നു അല്ല. പിന്നെ ഈ അനുകമ്പാദേശകത്തിലെ ഒരു കരുണാവാനായ ഒരാളുടെ വിശേഷണമായിട്ടാണ് എല്ലാം ചേർത്തിരിക്കുന്നത്. നരരൂപം എടുത്ത് ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനു. അപ്പോ ഏതോ ഒരാൾ മനുഷ്യരൂപം എടുത്ത് ഈ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്, ആളിനെ കുറിച്ചായി പറയുന്നത്. അത് കാമധേനു മനുഷ്യന്റെ രൂപം എടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളാണോ ഈ ഗുരു എന്നാണ് ചോദിക്കുന്നത്. ഗുരുവോ ഈ അനുകമ്പയാണ്. അപ്പോ എഴുതിയ ആളുടെ മുമ്പിൽ ഒരു വ്യക്തിയുണ്ട്, അതൊരു മനുഷ്യൻ തന്നെയാണ്. നരരൂപം എടുത്തെന്ന് പറഞ്ഞ മനുഷ്യരൂപത്തിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാള്. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണോ അനുകമ്പ മൂർത്തിയാണ്, അനുകമ്പ തന്നെ ഒരു ശരീരത്തെ സ്വീകരിച്ച വ്യക്തി എന്നാ പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന മുഴുവൻ വിശേഷണങ്ങളാണ് ഈ ഒരിടത്ത് മാത്രം. എന്താണ് കരുണാവാൻ, നബി, മുത്ത്, രത്നമോ, നബി, മുത്ത്, രത്നം എന്ന് പറഞ്ഞിരിക്കുന്നു. നബി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണോ, അറബി പദത്തിനർത്ഥം നബി എന്ന് പറഞ്ഞു. നമ്മൾ ഈ ടി വിയിലൊക്കെ പ്രധാന വാർത്ത വായിക്കില്ലേ, അതുപോലെ പ്രധാന വാർത്ത വായിക്കുന്ന ആളെന്നാണ് എന്റെ അർത്ഥം. എന്നുവെച്ചാൽ മുഖ്യമായ വിശേഷങ്ങൾ പറയുന്ന ആള്, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ആ പ്രധാന കാര്യങ്ങൾ പറയുന്ന ആളിനാണ് നബി എന്ന് പറയുന്നത്. നബി എന്ന് പറയുന്ന അറബ് പദത്തിന് അങ്ങനെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. വേറെ അർത്ഥം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരർത്ഥമുണ്ട്. അപ്പോ ആ നബി കരുണാവാൻ എന്നാണ് ഒരു വിശേഷം കൊടുത്തിരിക്കുന്നത്. അവിടെ രണ്ടുമുണ്ട്, വിശേഷണമാണ് കരുണാവാൻ എന്നുള്ളത്, നബി എന്ന് പറയുന്ന വിശേഷം. വേറെ ഒരിടത്ത് ഇപ്പോ അതിനൊന്നും എന്താ പറഞ്ഞിരിക്കുന്നത്, അതിനൊന്നെന്താ പറഞ്ഞിരിക്കുന്നത്, കരുണാവാൻ, നബി, മുത്തുരത്നമോ, എന്റെ മുമ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നരരൂപമെടുത്ത്, അതല്ല അതിനൊന്നും പരമാർത്ഥം ഉരച്ച്. ഇതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് പാടുന്നത് ചോദി പുസ്തകത്ത് നോക്കിയാലേ പറയാൻ പറ്റും. നരരൂപം എടുത്ത് ഭൂമിയിൽ പരമാർത്ഥം ഉരച്ച് തേരുവിടും പൊരുളോ ഭൂതദയാ ക്ഷമാബ്ദിയോ. അത് കഴിഞ്ഞ് ഈ നബിയെ കുറിച്ച് പറയുന്നതിന് മുമ്പിൽ എന്താണ്? അതാണ് എന്റെ ആദ്യത്തെ വരി. പുരുഷാകൃതി പൂണ്ട ദൈവമോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ. അവിടെ പുരുഷാകൃതി പൂണ്ട ദൈവം ആരാണെന്നവിടെ പറയുന്നില്ല. അതാരാണെന്നവിടെ പറയുന്നില്ല. ഏതോ ഒരാള് പുരുഷാകൃതി പൂണ്ട ദൈവം. അത് കഴിഞ്ഞ് എന്താണ് പറയുന്നത്? നരന്റെ രൂപം, അതും പുരുഷാകൃതി എന്ന ധർമ്മം, അതാരാണെന്ന് പറയുന്നില്ല. അതും പറയുന്നില്ല. പിന്നെ പരമേശ്വര പവിത്ര പുത്രനാം ഗുരുവോ, അവിടെയും അതാരാണെന്ന് പറയുന്നില്ല. പരമേശ്വര പവിത്ര പുത്രൻ ആരോ ഒരാള്. പിന്നെ അവിടെ മാത്രം എന്ത് പറയുന്നു? കർണാവാനെന്ന് പറയുന്ന നബി. അവിടെ മാത്രമാണ് ഇതിന് പേര് പറയുന്ന ഒരാളുടെ. വേറെ പറയുന്ന ഒരു സ്ഥലത്തും അത് ആരാണെന്ന് പറയുന്നില്ല. വിശേഷണങ്ങൾ മാത്രമേ ഉള്ളൂ. അതവിടെ പറയുന്നില്ലല്ലോ. നിങ്ങൾ വ്യാഖ്യാനിക്കണം, വ്യാഖ്യാനിക്കാം. അവിടെ ആരാണെന്ന് പറയുന്നില്ല. ഒരാളോട് പറയണത് തന്നെ വേറെ ഒരാളാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംശയമേ ഇല്ല. ഇവിടെ കരുണാവാൻ എന്നൊരു വിശേഷം കൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന ആര്? നബി എന്ന് പറഞ്ഞിരിക്കുന്നു. വേറെ ഒരിടത്തും അങ്ങനെ വ്യക്തമായി പറയുന്നില്ല. അപ്പൊ ഇത് എനിക്കിത് ആദ്യം വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആദ്യം ഈ നബിയെ കുറിച്ച് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ആദ്യം ഫസ്റ്റ് അവിടെ നബിയെ കുറിച്ച് മോശം കമന്റുകളാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നബി വാൾകൊണ്ട് മതം പ്രചരിപ്പിച്ച ആളാണെന്നും നബി യോഗഭ്രഷ്ടനാണെന്നും ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിലേക്ക് ചാടി വീണ ഒരാളാണ്. നല്ല അഭിപ്രായമല്ല വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നു. അതാണ് ആദ്യം ഞാൻ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നത്. ഏത് അനുകമ്പ ദേശം ഇതിൽ പറഞ്ഞിരിക്കുന്ന കരുണാവാൻ നബി മുത്തര. ആദ്യം അങ്ങനെ കേട്ടു, ഇവിടെ ഇങ്ങനെ കേട്ടു. അവസാനം രണ്ടും കൂടെ കേട്ടിട്ട് ഇതേതായിരിക്കും ശരി? അപ്പൊ ഞാൻ തീരുമാനിച്ചത് എന്താണോ, ഗുരു പറഞ്ഞായിരിക്കും ശരി. കാരണം ഗുരു ഒരുപക്ഷെ നബിയെ കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചിരിക്കും. അപ്പൊ ഗുരു പറഞ്ഞായിരിക്കും ശരിയെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കൂടുതൽ ഇസ്ലാം മതത്തെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും ഖുറാനും അതും ഇതുമൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞാണ് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. ആദ്യം ഞാൻ ധരിച്ചാണ് ശരി. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെയാണ് ഇത് വായിക്കുന്നത്. വിവേകോദയത്തിൽ ഇത് വായിക്കുമ്പോൾ അവിടെ ഒരു അഭിപ്രായമുണ്ട്, ഇത് ഗുരു എഴുതിയതല്ല. ഗുരു എഴുതിയതല്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാമായിട്ട് ഒത്തുവരുന്നുണ്ട്. അത് വാസ്തവത്തിൽ എന്താണ് നബിയുടെ ചരിത്രം എന്താണ്? അതായത് ഇപ്പോൾ ഒരാളെ കുറിച്ച് നമ്മൾ ഗുരുവിനെ കുറിച്ച് നിങ്ങളിപ്പോൾ എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാകും? എങ്ങനെയാണ് മനസ്സിലാകും? അതായത് ഗുരുവിനെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഇവിടെ വന്നിരുന്ന് ഗുരുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന കേട്ടല്ല നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഗുരുവിനെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ഗുരുവിന്റെ ജീവിതം പഠിക്കണം, ഗുരുവിന്റെ രചനകൾ പഠിക്കണം, ഗുരുവിന്റെ പ്രവൃത്തികൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മൂന്നാമതൊരാൾ പറയുന്നതെന്ന് ഗുരുവിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരാളിങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരാളെ കുറിച്ച്, അതുകൊണ്ട് ആളിങ്ങനെ എന്ന് ധരിക്കരുത് ഒരിക്കലും. അതുപോലെ ഇപ്പം മുഹമ്മദിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുഹമ്മദ് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, മുഹമ്മദിന്റെ പ്രവൃത്തി എന്തായിരുന്നു, ഇതൊക്കെ നമ്മൾ നേരിട്ട് പഠിക്കുന്നു. അത് പഠിച്ചിട്ടാണ് മുഹമ്മദ് ആരെന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പഠിക്കും നമ്മൾ മനസ്സിലാക്കുമ്പം ആരെക്കുറിച്ചും അങ്ങനെ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഒരാളെ കുറിച്ച് വേറൊരാൾ പറയുമ്പോൾ നല്ലതും പറയും ചീത്തയും പറയും, നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമ്മളെവിടെയും നമ്മൾ നേരിട്ട് മനസ്സിലാക്കുക എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ കരുണാവാൻ എന്ന് പറയുന്ന വിശേഷണം ഒരു കാരണവശാലും ഇത്ര യുദ്ധം ചെയ്ത ഒരാൾ എങ്ങനെയാണ് കരുണയുള്ളവനാകുന്നത്, ഇത്രയും പേരെ കൊന്ന ഒരാൾ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ശരി അങ്ങനെയൊക്കെ ഒരു കാലത്ത് സംഭവിച്ചു, പിന്നീട് എപ്പോഴെങ്കിലും അത് തിരുത്തുന്നുണ്ട്, അതൊക്കെ തെറ്റായിപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതിൽ ഇന്ന് യുദ്ധത്തെ ന്യായീകരിക്കുകയാണ്. അനുയായം ഒരിക്കലും ആ വിശേഷണം യോജിക്കില്ല. അത് ആ വിശേഷണം മാത്രമല്ല, അതിലിപ്പോ പറഞ്ഞിരിക്കുന്ന പലതും എന്താണോ ഈ കരുണാവാൻ എന്നുള്ളതിന്, കരുണാമൂർത്തി എന്നുള്ളതിന് യോജിക്കുന്ന തല്ല അതിൽ പറഞ്ഞിരിക്കുന്ന പലതും. പരമേശ പവിത്ര പുത്രൻ എന്ന് പറയുന്നതുകൊണ്ട് യേശു എന്നിടുകയാണെങ്കിൽ ശരിയാണ്. യേശുവിന്റെ ഉപദേശങ്ങൾ ഒരുപാട് കരുണയെക്കുറിച്ച് പറയുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കരുണയത്തെക്കുറിച്ച് ഒരുപാട്, ഈ യുദ്ധവും അടിയും പിടിയൊന്നുമല്ല, കൂടുതലും യേശുവിന്റെ ക്രിസ്തുമത ഛേദനത്തിൽ ചട്ടൻ മിസ്സാമി ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊക്കെ വിവാദപരമായ കാര്യങ്ങളാണ്. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ നോക്കിയാൽ പിന്നെ അവസാനം തന്നെ കുരിശി തറച്ചപ്പോ പോലും എന്താ പറഞ്ഞത്, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പുറക്കേണമേ എന്നാ പറഞ്ഞത്. ഇത്രയും വലിയ കാരുണ്യം, തന്നെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്ന ആൾക്കാരോട് ഇന്ന് ലോകം മുഴുവൻ ഏറ്റുപറയുന്ന ഒരു സന്ദേശമാണത്, ഇവരോട് പുറക്കേണമേ. ആ പറയുന്ന അഹിംസയുടെ പരമകാഷ്ഠയാണ്. ആ വിശേഷണം തീർച്ചയായിട്ടും യോജിക്കും. പിന്നെ അവിടെ ആദ്യം പറയുന്നത് എന്താണ്, ചില തമിഴ് സിദ്ധന്മാരായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്, മാണിക്യവാസകരും തിരുജ്ഞാന സംബന്ധരും അപ്പരും അവരെയൊക്കെയാണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. എന്താണ്, ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരുതാം എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ഭാഗങ്ങളൊക്കെ, അതും നമുക്ക് ആ വ്യക്തികളുടെ ജീവിതം നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശൈവന്മാര് വൈഷ്ണവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോട്ടെ, എന്നാലും പൊതുവെ വ്യക്തിപരമായി അഹിംസാവാദികളാണെന്ന് അവരെ കുറിച്ച് പറയാം. എന്നാ ആദ്യം പറയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. എന്താണ് പരമാർത്ഥം ഉരച്ച് കയറിവിടുമ്പോഴുള്ളോ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ്? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എവിടെ അഹിംസാവാദിയാവുന്നത്? ശ്രീകൃഷ്ണനെ കുറിച്ച് ഗുരു തന്നെ ചോദിച്ചിരിക്കുകയാണ്. എന്താണ് അർജുനനോട് കൊല്ലാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്? അത് ശരിയാണോ എന്ന് നടരാജനോട് ചോദിച്ചപ്പോ നടരാജന് ഒന്നും പറഞ്ഞില്ലെന്നാണ്. അപ്പോ ഒന്നും പറയാൻ നടരാജന് തോന്നിയില്ല. പിന്നീട് അത് വെച്ചും കൊണ്ട് ഭഗവത്ഗീതയ്ക്കൊരു വ്യാഖ്യാനം എഴുതിയെന്നാണ്. എന്താണ് അതെന്താണ് ഞാൻ വായിച്ചിട്ടില്ല. ഇതായിരിക്കും, അങ്ങനെ അവിടെ കൊലയൊന്നുമില്ല എന്നായിരിക്കും വ്യാഖ്യാനിച്ചതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെ ചോദിച്ചു, കൊല്ലാൻ പറഞ്ഞത് എങ്ങനെ യോജിക്കും അർജുനനോട്? എന്നിട്ട് പിന്നെ ഗുരു എന്ന് പറയുന്നു അദ്ദേഹം പിന്നീട് പശ്ചാത്തപിച്ചിരിക്കാം എന്നും പറയുന്നു. അദ്ദേഹം പിന്നീട് പശ്ചാത്തപിച്ചിരിക്കാമെന്ന് പറഞ്ഞ കൊല ശരിയല്ലെന്നാണല്ലോ എന്റെ അർത്ഥം. അർജുനൻ കൊന്നതായാലും ശരി, കൃഷ്ണൻ കൊല്ലിച്ചതായാലും ശരി, ഗുരുവിന്റെ അഭിപ്രായത്തിൽ കൊല ശരിയല്ലെന്നാണ്. എനിക്ക് പിന്നെ എന്തിനാ പശ്ചാത്തപിക്കുന്നത്? ആരായാലും അത് ഇത് നാരായണ ഗുരു തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം പശ്ചാത്തപിച്ചിരിക്കുന്നു പറഞ്ഞാൽ കൃഷ്ണൻ പശ്ചാത്തപിക്കില്ല, അർജുനനെ പശ്ചാത്തപിക്കുന്നു എന്നൊക്കെയാണ് അവരുടെ ഭാഗം. അപ്പൊ അത് വെച്ച് തന്നെ മനസ്സിലാക്കാം, വീണ്ടും അവിടെ കൃഷ്ണനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് കൊല്ലിച്ചവനല്ല, കൊന്നവനിലാണ് എന്നുള്ള രീതിയിൽ അവിടെ ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും പറയുകയാണ് ഈ കർണാവൻ വന്നതുകൊണ്ട്. അപ്പൊ അതിനോടും ഗുരുവിന് യോജിപ്പ് ഉണ്ടാകാൻ വഴിയില്ല. കാരണം കൊല്ലയോട് എന്തായാലും ഇനി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇതിഹാസ കഥാപാത്രം, മനസ്സിലായി? ആ കഥാപാത്രം അവിടെ അർജുനന് ജയിക്കാൻ വേണ്ടി, അർജുനന് ജയിപ്പിക്കാൻ വേണ്ടി കർണനെ കൊല്ലുന്നിടത്ത് ഒരു തരിയുടെ കാണിച്ചു, ദ്രോണരെ കൊല്ലുന്നിടത്ത് എന്ത് ചെയ്തു, കള്ളം പറയിച്ചു. ഇങ്ങനെ ഒരുപാട് വിദ്യകൾ അവിടെ കാണിച്ചിട്ടാണ് ഒരുപാട് രാഷ്ട്രീയ അടവുകൾ കാണിച്ച്. അതൊക്കെ എന്തിനു വേണ്ടി? മറ്റുള്ളവരെയൊക്കെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. കൊല്ലിച്ചതാണ് കൃഷ്ണനാണ് കൊല്ലിച്ചവരെയൊക്കെ. ഇല്ലെങ്കിൽ മഹാഭാരത യുദ്ധം ഇങ്ങനെ അവസാനിക്കത്തില്ല. അപ്പോൾ കൊല്ലിക്കുന്നതിന് വേണ്ടി ഇത്രയും അടവുകൾ, രാഷ്ട്രീയമായ അടവുകളെടുത്ത ഒരാള് കരുണാമൂർത്തി എന്നെങ്ങനെ പറയാൻ പറ്റും? അത് ഗുരു എങ്ങനെ പറയും? നബിയുടെ മാത്രമുള്ള പ്രശ്നം, കൃഷ്ണന്റെതിലും പ്രശ്നമുണ്ട് അവിടെയും. അതും ആലോചിക്കണം. കൃഷ്ണന് ഒരിക്കലും കരുണാമൂർത്തി എന്ന് പറയാൻ പറ്റില്ല. അതും നേരെ വന്നെങ്കിൽ ശരി, എല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചു. പിന്നെ ഇത് ഭക്തന്മാരുടെ ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ ഭക്തന്മാരെന്ത് പറയും? അത് ഭഗവാൻ എന്തൊക്കെ ചെയ്തോ അത് ഭഗവാന്റെ ലീല, അതാണ് ശരി. ഇതേ ന്യായമാണ് ഇസ്ലാമിസ്റ്റുകളും പറയുന്നത്. കാരണം അവരോടും ചോദിക്കും, ചോദ്യങ്ങൾ വരും, നിങ്ങൾ ബദർ യുദ്ധം നടത്തിയത് ശരിയാണോ, ജൂതന്മാരെ ചതിച്ചു വന്ന് ശരിയാണോ, പല യുദ്ധങ്ങളിലും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അത് ഈ ഹദീസിൽ എഴുതി വച്ചിരിക്കുന്നത് നബിയുടെ ഏറ്റവും വലിയൊരു കഴിവായി, മുഹമ്മദിന്റെ കഴിവായി എഴുതി വച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ? ഒരു രാത്രി 9 ഭാര്യമാരോടും ഒരുമിച്ച് ശയിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു, ലൈംഗിക ശേഷി. മനസ്സിലായോ? ഇതൊക്കെ ഹദീസിൽ എഴുതി വെച്ചിട്ടില്ല. അത് ഇസ്ലാമിസ്റ്റുകൾ ചോദിച്ചവർ അനന്തമുണ്ട്, അതാണ് ഞങ്ങളുടെ പ്രവാചകൻ, ഇത്രയും ഊക്കമുള്ള ആളാണ്, ഇതൊക്കെയാണ്, ഇതിനൊക്കെ ന്യായീകരിക്കുകയാണ്. ഇതൊക്കെ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. ഇപ്പൊ യുദ്ധത്തെ ഇതുപോലെ ന്യായീകരിക്കും. അതിനെന്താ അവർ പറയുന്നത്? നബി മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് ശരി. ചിലരുടെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് ഇസ്ലാമിസ്റ്റ്, മുഹമ്മദ് എന്ത് ചെയ്താണോ അത് ശരി. അതുപോലെയാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം. മുഹമ്മദ് ചരിത്ര പുരുഷനാണ്, ശ്രീകൃഷ്ണൻ ഒരു ഇതിഹാസ കഥാപാത്രമാണ്. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തോ അതാണ് ശരി, കൊന്നെങ്കിൽ അതാണ് ശരി. അതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇത് ഭക്തന്മാര് പറയും, വിശ്വാസികൾ അവിടെ അങ്ങനെ പറയും. പക്ഷെ ഈ ഭക്തിയും വിശ്വാസവും കുറച്ച് കുറഞ്ഞ ആൾക്കാർക്കാണ് ഇതൊക്കെ പ്രശ്നമാകുന്നത്. ഇതൊക്കെ നല്ല ഭക്തിയും വിശ്വാസവും ഒക്കെ നല്ല ഡിഗ്രിക്കും ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ കരുണാമൂർത്തിയായ ഒരു പുരുഷന് വിശേഷങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണോ പരമാർത്ഥം ഉരച്ച് തേരുവിടും പൊരുളെന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണെങ്കിൽ അത് ഒരിക്കലും യോജിക്കത്തില്ല. പിന്നെ അടുത്ത് പറയുന്ന എന്താണ്? സരളാദ്വയ ഭാഷ്യകാരനത് യോജിക്കും. ഇവര് ഇപ്പൊ കൃഷ്ണനെ കുറിച്ച് പറയാൻ എന്താണ്, കൃഷ്ണൻ ഈശ്വരനാണ്, ഒരുപാട് ദിവ്യമായ അലൗകികമായ ശക്തികൾ ഉണ്ടായിരുന്ന ആളാണ്, വിശ്വരൂപ ദർശനം കാണിച്ചിട്ടുണ്ട്, ഇതൊക്കെ ശരിയല്ല, അതുപോലെ വേറെ ആരും ഇല്ലെന്നൊക്കെ പറയാം. പക്ഷെ കരുണാമൂർത്തി എന്നിങ്ങനെ പറയാൻ പറ്റും. പ്രത്യേകിച്ചും ഇവിടെ ഒരു പീഡ എറുമ്പിനും വരുത്താത്ത ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. കരുണ എന്ന് പറയുന്നതിന് വേറൊരർത്ഥം പറയാം. എന്താണ് കാരുണ്യെന്ന് വെച്ചാൽ ഈ സംസാര സാഗരത്തിൽ പെട്ടുകിടന്ന് ഉഴലുന്നവരെ മുക്തിയിലെത്തിക്കുക, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. അങ്ങനെ എത്തിക്കുന്ന ഒരു ഗുരുവാണ് ഈശ്വരനാണ്, ഇതൊക്കെ പറയാം. പക്ഷേ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറയുന്ന അഹിംസാവ്രതം, അതാണ് ഇവിടുത്തെ കരുണാമൂർത്തി എന്ന് പറയുന്നത്. മോക്ഷം കൊടുക്കുന്ന ആണെന്നുള്ള അർത്ഥത്തിലല്ല. മോക്ഷം കൊടുക്കുന്നെങ്കിൽ അതും ഇരുന്നോട്ടെ, പക്ഷെ ഇവിടെ അതല്ല. ഹിംസിക്കാത്ത ഒരാൾ, അഹിംസാവ്രതം സ്വീകരിച്ച ഒരാൾ. അപ്പൊ അഹിംസാവ്രതം സ്വീകരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? സരളാദ്വയ ഭാഷ്യകാരനാണ്. ശരിയാണ്, അദ്വയ ഭാഷ്യം എഴുതിയാണ്, വളരെ കഴിവുള്ള ആള് തന്നെ, വലിയൊരു തത്വചിന്തകനാണ്, എല്ലാമാണ്. പക്ഷെ കരുണാമൂർത്തിയാണോ? അത് വേണമെങ്കിൽ ആൾക്കാർ പറയും. എന്താണ് ഇവിടെ സംസാര സാഗരത്തിൽ വഴങ്ങുന്നവർക്ക് മോക്ഷം കൊടുത്ത കാരുണ്യമുള്ളവനാണെന്ന്? ശരിയാണ്, സംസാര സാഗരത്തിൽ ഒഴുകുന്ന മോക്ഷം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അനേകായിരം ജനങ്ങൾക്ക് ദുഃഖവും കൊടുത്തയാളാണോ? അതേ ഭാഷയത്തിലൂടെ തന്നെ എന്ത് ചെയ്തു? സാമൂഹികമായ അസമത്വം, അനീതി, അവകാശങ്ങൾ ഇതിനെ ഹനിച്ചയാളാണ്. നീ അനീതിയെ നടപ്പിലാക്കിയയാളാണ്, അവകാശങ്ങളെ ഹനിച്ചയാളാണ്. ആളെ എങ്ങനെ പറയാൻ പറ്റും കരുണാമൂർത്തി? എങ്ങനെ പറയാൻ പറ്റും? അപ്പോ കരുണാമൂർത്തിയായ ഒരാളെന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ അദ്വൈത ഭാഷ്യകാരന് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അവിടെ സരള അദ്വൈത ഭാഷ്യകാരൻ ശങ്കരാചാര്യനാണെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് സാറിന് വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് കേൾക്കുമ്പം തോന്നുന്നത് ഇത് രണ്ടും ഇങ്ങനെയാണ്. ഈ പറഞ്ഞ രണ്ടുപേരും ഒരു കാരണവശാലും ഒരു പീഡ എറുമ്പിനും വരുത്താത്തവരല്ല. ഇവര് ഒരാളാണെങ്കിൽ ഒരുപാട് പേരെ കൊന്നു നേരിട്ട്. കൃഷ്ണൻ നേരിട്ട് തന്നെ യുദ്ധം നടത്തിയിട്ടുണ്ട്. യുദ്ധം നടത്തിയെന്നല്ല, ഈ ജനിച്ച് വീണ് തൊട്ടിൽ കടന്ന സമയം മുതൽ കൊല തൊഴിലാക്കിയ ആളാണ് ഇല്ലേ, അന്നേ തുടങ്ങി പണി. അതിനു മുമ്പേക്കെ കൊന്നു, എത്രയോ പേരെ കൊന്നു. അപ്പൊ ആളെങ്ങനെ അനുകമ്പ മൂർത്തിയാകും? അപ്പോ ശരി, ബുദ്ധന്റെ ചരിത്രത്തിൽ പറയുന്നു ഒരു ഭയങ്കര ഒരു ക്രിമിനൽ ഒരു ഗുഹയിൽ താമസിച്ചു. അയാളെ നാട്ടുകാർക്ക് മുഴുവൻ പിന്നെ ഉപദ്രവം ചെയ്യുന്ന ആളായിരുന്നു. ആൾക്കാരുടെ അങ്ങോട്ട് ചെന്ന് ബുദ്ധനോട് പരാതി പറഞ്ഞു, ഇങ്ങനെ ഈ ഗുഹയ്ക്കകത്ത് ഒരാൾ താമസമുണ്ട്, അയാളെ കാരണം ഈ നാട്ടിലെ ആർക്കും ജീവിക്കാൻ പോയി. അവിടെ ഒരു ഗൂണ്ടായിരുന്നു, കൊള്ളക്കാരനാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ശ്രീകൃഷ്ണനോടാണ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? കൃഷ്ണൻ എന്ത് ചെയ്യും? എന്തായിരിക്കും ചെയ്യുന്നു? ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ അതിന്റെ സുദർശന ചക്രമല്ല, കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ, അതിനാദ്യം വരും, തിരിഞ്ഞു വരാൻ പറയും. അതും കൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ നേരെ അങ്ങ് വിടും. ഇതാണ് കരുണാമൂർത്തി. ബുദ്ധൻ അങ്ങനെയല്ല, ഇത് കേട്ടപ്പം തന്റെ കയ്യിൽ ഒന്നുമില്ലാതെ നിരായുധം, ആൾക്കാരെല്ലാം ഭയന്ന് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു നിരായുധനായി ആ ഗുഹയ്ക്കകത്ത് കയറി ഒറ്റയ്ക്ക് ആരുമില്ല. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയാളും ബുദ്ധനായി എന്നാണ് കഥയിൽ പറയുന്നത്. ആര്? അന്നുവരെ കള്ളനായ ഗുഹയിൽ കഴിഞ്ഞിരുന്നവൻ. അപ്പോൾ മോക്ഷം കിടക്കാൻ ഇങ്ങനെയൊരു വഴിയുണ്ട്. എങ്ങനെ? ഒരുത്തൻ അക്രമിയാണ്, ഗൂണ്ടയാണ്, അവന് പരിവർത്തനം വരുത്തി അവന് മോക്ഷം കൊടുക്കുക. കൊന്നിട്ടല്ല. നമ്മുടെ ഈ ദേവന്മാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ശക്തിയുണ്ടോ? അവർക്ക് മോക്ഷം എന്തിനാ കൊന്നതെന്ന് ചോദിച്ചാൽ ഭക്തന്മാർ പറയും എന്താണ് അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി കൊന്നതെന്നാ പറയുന്നു. ഇതല്ല വേറെ വഴിയില്ല. കാരണം ഈ ദൈവങ്ങളൊക്കെ ഭയങ്കര ശക്തിയുള്ളവരാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനാണെങ്കിൽ ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് പൊക്കാൻ ഒക്കെയുള്ള ശക്തിയുണ്ട്. അപ്പോ ഇങ്ങനൊരു ദുഷ്ടനെ കണ്ടു കഴിഞ്ഞു ശരി, ബുദ്ധൻ ചെയ്തതുപോലെ അവനെ ഉപദേശിച്ച് അല്ലെങ്കിൽ തന്റെ ദിവ്യമായ ശക്തി കൊണ്ട് അവന് മനപരിവർത്തനം വരുത്തി അവനൊരു മനുഷ്യനാക്കി അവന് മോക്ഷം കൊടുക്കാൻ എന്തിനാ ഇവർ ഈ കഴുത്തറുത്ത് കൊല്ലുന്നത്? ഈ ദൈവങ്ങളുടെയൊക്കെ രാമനായാലും കൃഷ്ണനായാലും ശരി. അപ്പൊ ഇത് ഇന്ന് മനസ്സിലാക്കേണ്ടതെല്ലാം ബാർബേറിയൻസ് ആണ് ഇവരെ മൊത്തത്തിൽ പറയുന്നത് അങ്ങനെ. അപ്പോ ആ ഒരു കാലം അപ്പൊ അവർക്ക് അതേ അറിയാം, കൊല്ലുക മോക്ഷം കൊടുക്കുക, ഈ ഒറ്റ പണിയെ അറിയാം. ഇതിന് മാറ്റം വരുത്തിയ ആളാണ് ആര്? ബുദ്ധൻ. ആ വിദ്യ ഇവർക്കാർക്കും അറിയില്ലായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെയാണ്. എന്തായാലും ശ്രീരാമനെ ഇതിൽ കയറ്റിയില്ല, അതൊരു വലിയ ഭാഗ്യം. ഉണ്ട ശ്രീരാമൻ ഉണ്ടോ? ഉണ്ടോ? അത് ചിലര് വ്യാഖ്യാനിക്കുന്ന എന്താണ് നരർ ആദ്യത്തെ എന്താണോ ഇന്ന് മുമ്പുള്ള അത് ശ്രീരാമനാണെന്ന്. പുരുഷാകൃതി പൂണ്ട ദൈവമോ? അത് ശ്രീരാമനാണെന്ന് ചിലര് വ്യാഖ്യാനിക്കുന്നു. ഓഹ്, അതുകൂടെ ആയപ്പോ അത് പൂർണ്ണമായി. പുരുഷാകൃതി പൂണ്ട ദൈവം ശ്രീരാമനാണെന്നും വ്യാഖ്യാനം. ശ്രീരാമൻ എങ്ങനെയാ കരുണാമൂർത്തിയാകുന്നു? സ്വന്തം ഭാര്യയോട് പോലും കരുണ കാണിക്കാത്ത ഒരാൾ. ബാക്കിയുള്ള ഒരു ഭാര്യയുടെ കാര്യം പോട്ടെ, ബാക്കി എല്ലാവരുടെയും കാര്യം പോട്ടെ, സ്വന്തം ഭാര്യയോട് പോലും എന്താണ് മാന്യമായ രീതിയിൽ ഡൈവോഴ്സ് പോലും ചെയ്യാത്ത ഒരാണ്. എങ്ങനെയാ കരുണാമൂർത്തിയാകുന്നു? ഏതെങ്കിലും അസുഖങ്ങൾ കണ്ടോ കൊല്ലുക, എന്തിനു കൊന്നു മോക്ഷം കൊടുക്ക. ഇത് അതുകൊണ്ട് അപ്പോ ഇവരെയൊക്കെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? രാമനെ എങ്ങനെ മനസ്സിലാക്കും? കൃഷ്ണനെ എങ്ങനെ മനസ്സിലാക്കും? ഭാഷ്യകാരനെ എങ്ങനെ മനസ്സിലാക്കും? എന്നാൽ അവരുടെ രചനകളും അവരുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കണം. അത് അനുകമ്പാ ദശകത്തിൽ നല്ല മനസ്സിലാക്കേണ്ട. ആരെഴുതിയാലും ശരി, അവരോട് സാഹിത്യം പഠിക്കുക, അവരെന്ത് ചെയ്തതെന്ന് പഠിക്കുക. അവർ ചെയ്തിരിക്കുന്ന ഒന്നും തന്നെ എന്താണ് ഇങ്ങനെ കൊന്നു മോക്ഷം കൊടുത്തിട്ടുള്ളത് ഒഴിച്ചാൽ അവർ ചെയ്തിരിക്കുന്നതിനൊന്നും എന്താണ് ഈ പറയുന്ന ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള ആ അനുകമ്പ ഇവരിൽ ആരിലും ഇല്ല. ഇവരെയൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഉപമകളായി പറഞ്ഞിരിക്കുകയാണ്, കരുണാമൂർത്തിക്ക് ഉപമകളായി പറഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും ഇവിടെ യോജിക്കുന്ന കാര്യമില്ല. അതല്ല ഗുരുവോടെ പറയുന്നത് എന്താണ്? കൊല്ലുന്നത് തങ്കൽ വരിൽ പ്രിയമാമല്യ വിധിയാർക്ക് സുഖപ്രദമാ. കൊല്ലുക എന്ന് പറയുന്നത് ഈ കൊല്ലുന്നവർക്കെല്ലാം, കൊല്ലുന്നത് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം. ആ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ആരായാലും ശരി, നമുക്ക് മരണം ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ബോധമൊക്കെ ഉള്ള ആൾക്കാർ മരണത്തെ അംഗീകരിക്കും. ശരി, എന്നാലും എനിക്ക് മരിച്ചേ പറ്റൂ, ഞാൻ മരിക്കും, തീരുമാനിക്കും. പക്ഷേ തന്നെ വേറെ ആരെങ്കിലും ഒന്ന് കൊല്ലുകയാണെങ്കിൽ അതാർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നവർ തൻ്റെ കൊലയെ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് അഹിംസ എന്ന് പറയുന്നത്. ഇനി ഇവരെയൊക്കെ ഇങ്ങനെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിവേകോദയത്തിന്റെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ആരോ ഗുരുവിനെ സ്തുതിക്കാൻ വേണ്ടി എഴുതിയാണ്. പിന്നെ ഇങ്ങനെ എഴുതുമ്പോൾ വേറൊന്നുകൂടെ ഉണ്ട്, വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊരു സാഹിത്യത്തില് സ്തുതിപരമായി ഇതൊക്കെ എഴുതാം, വസ്തുനിഷ്ഠാപരമായിരിക്കണമെന്നില്ല. അത് വസ്തുനിഷ്ഠമായി, സ്തുതികൾ വസ്തുനിഷ്ഠാപരമായിരിക്കണമെന്നില്ല. കാരണം പഴയ കാലത്ത് ഈ നമ്മുടെ കവികളെല്ലാം കവിതകൾ എഴുതുമ്പോൾ ഇപ്പൊ രാജാക്കന്മാരെ അവരെ സ്തുതിക്കുന്നു, അവര് പറയും ഈ രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഇപ്പൊ കൊല്ലൻ രാജാവ്, വർക്കല രാജാവ്, ഇങ്ങനെ ഓരോ പ്രദേശത്തിനും ഓരോ രാജാക്കന്മാരെ. ഈ രാജാക്കന്മാരെ സ്ഥിതിച്ച് കവിതകൾ എഴുതുമ്പോൾ അവരെഴുതി വെക്കുന്നത് എന്താണെന്നറിയോ? മൂന്ന് ലോകത്തിന്റെയും ചക്രവർത്തിയായ വർക്കല രാജാവ്. സ്തുതിയാണ്, അർത്ഥവാദമാണ്. അപ്പൊ മൂന്ന് പോലെ ലോകത്തിന്റെയും ചക്രവർത്തിയായ വർക്കല രാജാവ് എന്നിങ്ങനെ എഴുതി, അതങ്ങ് സ്തുതിക്കുകയാണ്. സ്തുതിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അതിനെയാണ് അർത്ഥവാദമെന്ന്. ഇപ്പൊ സ്തുതിപരമായി ഇതൊക്കെ എഴുതാം ഒരു കവിതയിൽ. അത് നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കേണ്ട കാര്യമില്ല. രാജാവിനെ സ്തുതിക്കുമ്പോൾ അങ്ങ് ഇന്ദ്രനാണ്, രാജാവ് എങ്ങനെ ഇന്ദ്രനാണ്, അങ്ങ് സൂര്യനാണ്, ബ്രഹ്മാവാണ്, ചന്ദ്രനാണ്, ഇതൊക്കെ ആൾക്കാർ അങ്ങ് വിശേഷങ്ങൾ ചേർത്ത് വിടും. അതുപോലെ ഒരു കവിത കേവലമായ ഒരു കവിതയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരാളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് സ്തുതിയായിട്ടെടുക്കാം. നമ്മള് എന്താണ് അനുകമ്പ എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്തിട്ട് വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന വിശേഷണങ്ങളൊന്നും വസ്തുനിഷ്ഠമായി ഒന്നും യോജിക്കത്തില്ല. കേവല സ്തുതികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സ്തുതിക്കുന്നു. എന്നാലും സ്തുതിക്കുന്നിടത്തും എന്താണ് ചേരുംപടി ചേർക്കണമെന്നൊരു നിയമമുണ്ട്, മനസ്സിലായി? ചേരാത്ത ചേർക്കാൻ പാടില്ല, ചേർക്കുന്നതിനൊരു പൊരുത്തക്കേട് വേണം. ആ പൊരുത്തക്കേടില്ലാതെന്ന് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യും. അതുകൊണ്ട് സ്തുതിപരമായിട്ട് നമ്മൾ അങ്ങനെ സ്തുതിക്കുന്നു, അത്രയല്ല. പക്ഷെ വസ്തുനിഷ്ഠമായി അത് നമ്മൾ വിചാരം ചെയ്യുമ്പോൾ ഈ വിശേഷണങ്ങളൊന്നും മറ്റു പലതിനും ഇതൊക്കെ ഉപയോഗിക്കാം. ഈ അനുകമ്പാമൂർത്തി എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർക്കണം, ഇവിടെ ഒരു അനുകമ്പാമൂർത്തിയെ ഒരു ശരീരം ധരിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ, അനുകമ്പാമൂർത്തിയായ ഒരു മനുഷ്യനെയാണ് ഈ സ്തുതിക്കുന്ന മുഴുവൻ. ആ മനുഷ്യനെ ഗുരുവായി കണ്ട് സ്തുതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം, ഇവിടെ ഗുരുവാണ് എഴുതിയെങ്കിൽ ഗുരു കാണുന്ന ഗുരു ആര്? അതിനോട് ഉത്തരം പറയേണ്ടി ആരാണ്? ഗുരു കാണുന്ന ഗുരു ആരാണ്? അല്ലെങ്കിൽ ഇതാരോ ഗുരുവിനെ കുറിച്ച് എഴുതിയിരുന്ന രണ്ടാമത്തെ പക്ഷത്ത് വരെ ഗുരുവിനെ സ്തുതിക്കാൻ വേണ്ടി ആരോ എഴുതിയതാണ്. നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയതിന് കാമധേനുവിനെ എന്ന് ഗുരുവിനെ അടുത്തറിഞ്ഞ് ഏതോ ഒരു ഭക്തൻ ശിഷ്യൻ ഗുരുവിനെ സ്തുതിച്ച് പറഞ്ഞു. പിന്നെ അതിന് അതിന്റെ വസ്തുനിഷ്ഠമായ വിചാരത്തിനൊന്നും പോകേണ്ട കാര്യമില്ല, അതൊരു സ്തുതിയാണ്. സ്തുതിക്കുമ്പോൾ ലോകത്ത് ആരാധ്യരായി പൊതുവെ കണക്കാക്കപ്പെടുന്ന എല്ലാവരോടും ഗുരുവിനെ ഉപമിച്ചു എന്ന് മാത്രം എടുത്താൽ മതി, കൂടുതൽ അർത്ഥ ചിന്തയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല. മറ്റൊരാളാണ് ഇത് എഴുതിയതെന്ന് കരുതുകയാണെങ്കിൽ, എന്നാലും വസ്തുനിഷ്ഠമായ പിശകെപ്പോഴും അധികം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഇതിന് കേവലം എന്തായിട്ട് എടുക്കണം? ഒരു സ്തുതി, അർത്ഥവാദപരമായ സ്തുതി. ഗുരുവിനെ ആരോ സ്തുതിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി. ഇപ്പോൾ അയാള് ഇവരെയൊക്കെ കരുണാമൂർത്തികളായിട്ടാണ് ധരിച്ചിരുന്നത്, ഈ പറയുന്ന നബി, ഭാഷ്യകാരനെ, കൃഷ്ണനെ അങ്ങനെ. അത് നമുക്കതിൽ അതൊരു കവിയുടെ സ്വാതന്ത്ര്യമാണ്, ഒരു കവിയുടെ സ്വാതന്ത്ര്യമാണത്. അതിൽ നമുക്ക് ഒന്നും പറയാനില്ല, അങ്ങനെ നമുക്കതങ്ങ് വിടാം. അപ്പൊ അതൊരു കേവല സ്തുതിയായി മാത്രം എടുത്താം, മറിച്ചാണെങ്കിൽ അത് പ്രശ്നമാണ്. ഗുരു എഴുതിയെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. മറ്റാരെങ്കിലും എഴുതിയെന്ന് പറഞ്ഞാൽ ശരി, ഒരു ഭക്തൻ അയാളുടെ മനസ്സിൽ ഭക്തി കൊണ്ട് ഇതൊക്കെ എഴുതിയിരിക്കുന്നു. അതിൽ നമുക്ക് അതിനെ അങ്ങനെ ഒരു കീറി മുറിച്ച് പരിശോധിക്കേണ്ട ആവശ്യമില്ല, വിമർശനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണത് പ്രത്യേകം പറഞ്ഞത്. കാരണം ഇന്ന് ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ, ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഖുർആന്റെ ഒരു മലയാള പരിഭാഷ പോലും 1963 ശേഷമാണ് വന്നത്. ഈ ഹദീസുകളെല്ലാം അപ്പുറത്ത് വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഇന്ന് മലയാളത്തിലും കിട്ടുന്നുണ്ട്, അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അപ്പൊ ഇതൊന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത് ആരോ എഴുതി ഇതൊക്കെ ഇങ്ങനെ കേട്ടറിവ് വെച്ചെല്ലാം ഇതെല്ലാം എഴുതി വെച്ച്. ശങ്കരാചാര്യർ തന്നെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ശങ്കരാചാര്യരുടെ ഭാഷയും ശരിക്കും പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അദ്വൈതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പേരിൽ 99% പേരും ഈ ഭാഷയും പഠിച്ചിട്ടുള്ളവരല്ല. ശങ്കരാചാര്യ എഴുതി എന്ന് പറയുന്ന ഒന്നവരുണ്ടോ? ഒന്നവരുണ്ടോ? ബുക്കുകൾ വായിച്ചിട്ടാണ് ഇവർ അദ്വൈതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടെന്നൊന്നും അറിയാൻ പറ്റില്ല ശരിയായിട്ടുള്ള. അപ്പോൾ അവരുടെ മുമ്പിൽ പോയി നിങ്ങൾ ശങ്കരാചാര്യ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ അവരെ അടിക്കും. ഇപ്പൊ ശ്രീകൃഷ്ണനെ കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ മൊത്തം മഹാഭാരതം ഒന്ന് വായിച്ചു നോക്കണം. കുറഞ്ഞ പക്ഷെ ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്ന ഭാഗങ്ങളെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ ഈ ശ്രീകൃഷ്ണന്റെ എന്താണ് അവിടുത്തെ റോള് എന്നുള്ളത് മനസ്സിലാവും. അത് നിഷ്പക്ഷമായി വായിക്കണം, മനസ്സിലായോ? നിഷ്പക്ഷമായി മഹാഭാരതം വായിക്കണം. അങ്ങനെ വായിച്ചാലും വന്നത് കാണാം, ശ്രീകൃഷ്ണനും അർജുനനും കൂടെ വെള്ളം അടിച്ച് പൂസായി കിടക്കുന്ന മഹാഭാരതത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താണ് ഇവർ രണ്ടുകൂടെ വെള്ളം അടിച്ച് പൂസായി കിടക്കുകയാണ് അവിടെ മഹാഭാരതത്തിലുണ്ടത്. വിശ്വാസം വന്നില്ലേ? രണ്ടുപേരും കൂടെ ചേർന്നിരുന്ന് ഫിറ്റായി എന്നും മഹാഭാരതത്തിൽ ഉണ്ട്. അപ്പൊ മഹാഭാരതം വായിക്കാത്ത ഒരാൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് മദ്യം വിഷമാണ് കുടിക്കരുതെന്നാണ് ആര് പറഞ്ഞത്? മഹാഭാരതത്തിൽ അവർ രണ്ടുപേരും കൂടെ അടിച്ച് ഫിറ്റായി. ഇതൊക്കെ അധികം ഉള്ളതാ, ഞാൻ വെറുതെ പറയുന്നതല്ല, മനസ്സിലായി? അപ്പൊ ശരിക്കും ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മഹാഭാരതം ഒന്ന് മൊത്തം ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോ അതിലൊന്നും അതിശയിക്കാനൊന്നുമില്ല. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ എന്താണ് ഈ മഹാഭാരതത്തിനും രാമായണത്തിനും വെള്ളമടി ഒരു പ്രധാന പരിപാടിയാണ്. ഇതും വെള്ളമടി യാഗം നടത്തി കഴിഞ്ഞാല് മഹാഭാരതം വായിക്കുന്നത്. യാഗം നടത്തി കഴിഞ്ഞാൽ അടുത്തവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇപ്പോഴീ നമ്മുടെ ഈ നാട്ടുമ്പുറത്തൊക്കെ കല്യാണം മരണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്? വെള്ളമടി. ഇതേ പരിപാടി മഹാഭാരതത്തിൽ. യാഗം എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവം തന്നെ നമ്മള് ഈ യാഗം നടത്തി കഴിഞ്ഞാൽ അതിന്റെ അനുബന്ധമായി നടത്തുന്ന ഒരു മെയിൻ പരിപാടിയാണ് എന്താണ് മഹാഭാരതത്തിന് വെള്ളമടി. അത് മഹാഭാരതത്തിൽ ഈ വെള്ളമടി നടത്തുമ്പോൾ അതിൻ്റെ സപ്ലൈ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഭീമനാണ്. ഇതൊക്കെ അതിനകത്തുള്ളതാണ്. ഇവിടെ ഈ ആർഷസംസ്കാരവാദികളൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ചൊറിഞ്ഞുകൊണ്ട് വരും. അപ്പോ ഇതൊക്കെ നമ്മൾ നേരിട്ട് വായിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ സദാചാരം. അങ്ങനെ നമ്മൾ പുരാണങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഈ മതമൊക്കെ വലിയ സദാചാരം പഠിപ്പിക്കുന്നു എന്നാണ്. ഒരു മതത്തിലും ഒരു സദാചാരം, ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ബ്രഹ്മാവിന് ആമക്കളും ഉണ്ടായിരുന്നു, പെമ്മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആ ഒരു പെണ്ണിനെയും ആണിനെയും കൂടെ വാങ്ങഴിപ്പിച്ചു, മനസ്സിലായി? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ്. പിന്നെ ദക്ഷന്റെ ഇതുപോലെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചിട്ട് അതിന്റെ മക്കളെ പിന്നെ ദക്ഷൻ വിവാഹം കഴിച്ചു. ഏത് മക്കളെ? മക്കൾ ഏറ്റവും വലിയ ഋഷിയാണല്ലോ വസിഷ്ഠൻ. മഹാഭാരതത്തിൽ പറയുന്നു വസിഷ്ഠൻ തന്റെ മോളെ തന്നെ വിവാഹം കഴിച്ചു. മനു എന്ന് പറയുന്ന അതിനും കൂടിയ ആളാണ്, സ്വന്തം മകളെ വിവാഹം കഴിച്ചു. ഇവരെ എല്ലാവരുടെയും ചരിത്രം ഞാൻ പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ മനസ്സിലാവേണ്ടത് ഈ സദാചാരവും സന്മാർഗവും പറയുന്നതൊന്നും ഇന്നത്തെ കുട്ടികളെ ഇതൊക്കെ എടുത്തു വെച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ പുരാണങ്ങളും കഥകളും ഒന്നും പഠിപ്പിക്കരുത്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള കുഴപ്പം ഒരു മുമ്പ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊന്നും ഇല്ല, നമ്മളെ കുട്ടിക്കാലത്തെ പഠിച്ചിട്ടുള്ളൂ. നമ്മളെ പഠിപ്പിക്കുന്നതേ പഠിക്കൂ, കൂടുതൽ പഠിക്കാൻ വഴിയില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, ഇന്ന് പിള്ളേർ ഇതൊക്കെ പഠിപ്പിക്കാൻ പോയല്ല, ബാക്കി എന്തെന്നറിയാം അവൻ സ്വയം പഠിക്കും. കാരണം അവൻ്റെ കയ്യിൽ സാധനം ഇരിക്കുകയാണ്, അവൻ്റെ വിരൽ തുമ്പിൽ ഈ എല്ലാ വിജ്ഞാനം ഇരിക്കുകയാണ്. അവൻ ഇന്ന് മഹാഭാരതത്തിൻ്റെയും ഭഗവത്ഗീതയുടെയൊക്കെ സൈറ്റുകൾ ഒരുപാടുണ്ട്, അതിലെ കയറി അവൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ സർവ്വസംഗതികളും കിട്ടും. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഓ നമ്മുടെ ഋഷിമാരൊക്കെ ഇങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിച്ചാൽ തീർന്നില്ലേ. അതുകൊണ്ട് കുട്ടികൾ ഒരു കാരണവശാലും ഇതൊന്നും പഠിപ്പിക്കരുത് എന്നാണ് ഞാനിന്ന് പറയുന്നത്. പഠിപ്പിക്കുന്നിടത്ത് ഞാൻ ഇത് പറയാറുണ്ട്, പക്ഷെ ആരും കേൾക്കാറില്ല. കാരണം ഇതെല്ലാം ആകെ അലുകുലുത്താണ് സംഗതി മൊത്തം, ഇങ്ങനെയുള്ള അസാന്മാർഗീയ പ്രവൃത്തികളാണ്. നമ്മുടെ ഈ പുരാണ സാഹിത്യങ്ങൾ നോക്കിയ മൊത്തം ലൈംഗിക അരാജകത്വം മൊത്തം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിറയുണ്ട്. ഈ സ്ത്രീകളെ വാടകയ്ക്ക് കൊടുക്കുക, 3 മാസം 4 മാസത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുക, ഇതൊക്കെ പുരാണത്തിലുണ്ട്. ഒരു സ്ത്രീയെ തന്നെ പലർക്കും കൊണ്ടുവന്ന് കൊടുക്കുക, പിന്നെ തിരിച്ച് വാങ്ങിച്ചുകൊണ്ടുവന്ന് വാങ്ങിച്ചിടത്തുകൊണ്ട് തിരിച്ചേൽപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നേരിട്ട് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്നും ഒരു സദാചാരവും എന്താണ് ഇന്നത്തെ തലമുറയൊന്നും ഒന്നും പഠിപ്പിക്കാൻ ഇതിനകത്തില്ല. പിന്നെ നിങ്ങളാരും ഇതൊന്നും പഠിക്കാത്തതാണ് നിങ്ങളുടെയൊക്കെ ഭാഗ്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹിംസയുടെ കാര്യം എല്ലാം. അപ്പോൾ ആധുനിക മനുഷ്യനായി ജീവിക്കുമ്പോൾ എന്താണ് അവൻ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഗുരു പറഞ്ഞില്ലേ എന്താണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവൻ. ഈ ഒരൊറ്റ ആശയം മതി, നമ്മൾ നന്മയുടെ നന്മയ്ക്ക് വേണ്ടി സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകരുതെന്നുള്ള ഒരൊറ്റ ആശയം മതി. ഇതിലും വലിയ ഒരു സദാചാരമാണ് വേറെ പഠിക്കാനുണ്ട്. ഇത് ഒറ്റ കാര്യം മതി. മറ്റേ പഴയ നിന്ന് പാഠങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ സ്മൃതികളിലേക്ക് സദാചാര പാഠങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിഭീകരമാണ്. അത് മനു ആയാലും ശരി, യാജ്ഞവൽക്കനായാലും ശരി, കാത്യായനായാലും ശരി, ഇവരെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം അത്യന്തം ക്രൂരന്മാരും സാമൂഹ്യ വിരുദ്ധന്മാരുമായിട്ട് തന്നെ നമുക്ക് പോകും. ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന് ഒരു കാരണവശാലും യോജിച്ച കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിരിക്കുന്നത് അത്ര അസംബന്ധങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒറിജിനൽ പുസ്തകങ്ങളെടുത്ത് വായിച്ചു ആ മനുവിന് 6-7 തവണ ഭാഷ്യകാരൻ കോട്ട് ചെയ്യുന്നുണ്ട്, ഭാഷ്യത്തിൽ സ്തുതിക്കുന്നുണ്ട്. മനു എന്ത് പറഞ്ഞു അതൊക്കെ ഏറ്റവും മനുഷ്യത്വവിരുദ്ധൻ ആണ് മനു എന്ന് പറഞ്ഞു. മനുഷ്യത്വത്തിന് ഏറ്റവും വിരുദ്ധമായി എഴുതിയാളാണ്. ആ മനുവിനെ ശ്രേഷ്ഠനാണെന്ന് പറയുന്നവരുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ മനുസ്മൃതിക്കനുസരിച്ച് വേണം ഭരണഘടന ഉണ്ടാക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇന്നിപ്പോൾ അവർ പറയത്തില്ല, അന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഇവിടെ സമരം നടത്തി. ആ അത് സാന്ദർഭികമായി ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആർഷ സംസ്കാരവാദികളായിപ്പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണ് എന്നൊരു സംശയവും വരാം. അതൊക്കെ നിങ്ങൾ ആ ബുക്കുകളെടുത്ത് വായിച്ചു പോകും മനസ്സിലാവും. പിന്നെ ഇത് സംസ്കൃതം പഠിക്കുകയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തും ആരും ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറയത്തില്ല. അതുകൂടെ മനസ്സിലാണ്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണോ പോയി നോക്കുക, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ പഠിക്കും പഠിപ്പിക്കും ചെയ്യും. ഒരു മനുഷ്യനും ഈ കാര്യം തുറന്ന് സമ്മതിക്കത്തില്ല. അവരിതിനെയൊക്കെ പൊതിഞ്ഞു പിടിച്ച് പെയിന്റടിച്ച് മറ്റു രീതിയിൽ അവതരിപ്പിക്കത്തേ ഉള്ളൂ. അപ്പോ എന്നുവെച്ചാ അത് ഒരു അപകടം പിടിച്ച പ്രവണതയാണ്. ഇന്നങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് മനുഷ്യർ അതൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ തെറ്റായി പിന്നെ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കൃത്രിമമായി പല തെറ്റുകളും ശരിയാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. അങ്ങനെ ഒരു കുഴപ്പം വരും. നീതി കേട് നീതിയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതിനൊക്കെ വളച്ചും തിരിച്ചൊക്കെ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ നേരായ രീതി പറയുമ്പോൾ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ സ്വീകരിച്ചാൽ അതുകൊണ്ട് എന്താണ് ആ കരുണാവാൻ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെ അങ്ങനെ സ്വീകരിക്കാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല മനഃപൂർവ്വം പറഞ്ഞാൽ. അതുകൊണ്ട് മതങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് കാലാനുസൃതമായി മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം മതം എന്ന് പറയുന്നത് ഒരു മതം ആയിട്ട് ഇതിനെ സ്വീകരിക്കാൻ പറ്റും. ഏതാണ് അതിലൊരു ആത്മസുഖത്തിനായ പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിരുന്നു ജഗതിയിൽ ഇമ്മതമേറെ. ഇതല്ലാതെ വേറെ ഒന്നും യോജിക്കത്തില്ല, ഇന്നത്തെ കാലത്ത് യോജിക്കത്തില്ല. പിന്നെ അതിന് ഒരു മറുഭാഗം വന്നിരിക്കുന്നത് ഇതാണ് സി വി കുഞ്ഞിരാമന്റെ. സി വി കുഞ്ഞിരാമൻ പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണ് അത് അത്ര വിശ്വാസത്തിൽ ഞാൻ എടുക്കുന്നില്ല. കാരണം ഗുരുവിന് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് ഗുരുവിനെയും വേണ്ടെന്ന് പ്രഖ്യാപിച്ച ആളാണ് പരസ്യമായിട്ട്. മനസ്സിലായോ? ഗുരുവിന് നമ്മളെ വേണ്ടെങ്കിൽ അതേ സമയത്തിലാണ് ഗുരു ഒരിക്കൽ പറഞ്ഞില്ലേ, അതായത് ഗുരുവിന്റെ ആദർശം അനുസരിച്ച് എസ് എൻ ഡി പി യോഗം മുമ്പോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗുരു പറഞ്ഞു ഞാൻ ഇതുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് പറഞ്ഞുടനെ ഇവരെല്ലാം പോയി ഗുരുവിനെ കണ്ട്, സി കേശവൻ ഉൾപ്പെടെയുള്ളവർ, സി കേശവന്റെ സി വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ ഗുരുവിനെ കൊണ്ട് ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ച്. അതിനൊരു കാരണം ചൈതന്യസ്വാമിയുടെ പേരിൽ മുക്തിയാർ എഴുതി വെച്ചാണ് ഒരു പ്രധാന സംഗതി. അപ്പൊ അതവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗുരു പറഞ്ഞ അതൊന്നും മാറ്റാൻ പറ്റില്ല എന്നാണ്. എഴുതിയതൊക്കെ എഴുതിയതാണ്, ഇനി അതൊന്നും മാറ്റാൻ പറ്റില്ല എന്നാണ്. അപ്പോഴാണ് സി വി പറഞ്ഞ എന്താണ് ഗുരുവിന് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് ഗുരുവിനെയും വേണ്ട എന്ന് പറഞ്ഞാൽ ഗുരു പറയുന്ന അനുസരിച്ച് തിരുത്താൻ നമ്മൾ തയ്യാറല്ല. ഗുരു എന്താണോ ആവശ്യപ്പെട്ടോ അതനുസരിച്ച് ഒരു തിരുത്തൽ വരുത്താൻ നിങ്ങൾക്ക് ജാത്യഭിമാനം കൂടിപ്പോയി. അത് നിങ്ങൾ അതിന് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞത് ആ തിരുത്തലിന് ശിഷ്യന്മാര് തയ്യാറായില്ല, അനുയായികൾ തയ്യാറായില്ല. മറിച്ച് എന്താണ് പറഞ്ഞത്, അങ്ങനെ ഗുരു പറയുകയാണെങ്കിൽ ഗുരുവിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. ആള് പറയുന്നതിന് എങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ പറ്റും? അതങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. അതിൽ എത്രമാത്രം ഗുരു പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഒരു വഴി. അതുകൊണ്ട് മുഖ്യമായി എന്നാൽ അതിനെക്കുറിച്ച് കാര്യങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ചില കാര്യങ്ങളുണ്ട്. പക്ഷെ പൂർണ്ണമായി സ്വീകരിക്കുന്നെങ്കിൽ ഗുരു നേരിട്ട് പറഞ്ഞത് തന്നെ സ്വീകരിക്കും. എന്താണോ ആത്മസുഖം അത് തന്നെ മതം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം. മതത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും അതല്ലാതെ വേറെ ഏതെടുത്താലും ഒരു മതം എന്ന് പറയുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിന് പക്ഷെ ഒരു ദൈവം എന്ന് പറയുന്നിടത്തും ഒരു ജാതി എന്ന് പറയുന്നിടത്തും ഈ പ്രശ്നമൊന്നുമില്ല. ഒരു മതം എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ ഗുരു പറയുന്നതനുസരിച്ച് ഒരു പ്രശ്നമില്ല. ഇവരെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു മതം എന്ന് പറയുന്നത് വ്യക്തമല്ല എന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഗുരു അത് വ്യക്തമാക്കി, ഇതാണ് ഒരു മതം. പക്ഷെ വ്യക്തമല്ലാന്ന് പറഞ്ഞ് മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അത് ഗുരു പറഞ്ഞ സമ്മതമല്ല. അതുകൊണ്ട് ഇതാണ് ഒരു മതം എന്ന് പറഞ്ഞ് അതിലൽപ്പം ബുദ്ധി കസർത്ത് നടത്തുകയാണ്. അത് ചില കാര്യങ്ങൾ ഗുരു പറഞ്ഞിരിക്കാം, കുറെയൊക്കെ ചേർത്തിരിക്കും. അത് ഗുരുവിന്റെ ഈ സംഭാഷണങ്ങളെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന പലയിടത്തും ഇതൊക്കെ ഗുരു പറഞ്ഞാണോ അല്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. പലതും ഗുരുവിന്റെ കാലശേഷമാണ് സംഭാഷണമെന്ന് പറഞ്ഞ് എടുക്കുന്നത്. പിന്നെ അത് ശരി തെറ്റെന്ന് എങ്ങനെ തീരുമാനിക്കും? ഗുരുവിന്റെ മുഖ്യമായ സിദ്ധാന്തങ്ങൾ അതിന് യോജിക്കുന്നോ യോജിക്കുന്നില്ല, യോജിക്കാത്തത് ഗുരു പറഞ്ഞതല്ല, യോജിക്കുന്നത് ഗുരു പറഞ്ഞാണ് സ്വീകരിക്കേണ്ടത്. ഗുരു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ പല കാര്യങ്ങൾ, ഗുരു സ്വയം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്. മതം എന്താണ്? ഒരു മതം എഴുതി വെച്ചു. ഇപ്പോ ശ്രീനാരായണ ധർമ്മത്തിൽ അവിടെ മതത്തെ കുറിച്ച് പറയുന്നിടത്ത് സിവി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. അതും കുറേയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ആത്മാനുസ്വാമിയുടെ സ്വന്തം ചില എഴുത്തുകളും, പക്ഷെ അതൊന്നും അല്ല ഇവിടെ ഒരു വ്യക്തമായി പറഞ്ഞു ഇതാണ് ഒരു മതം. അത് പിന്നെ ആർക്കും സംശയിക്കേണ്ട കാര്യം, എല്ലാവരും ഇതിനെ അംഗീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് പദ്യമാണ് പറഞ്ഞത്? ഒരു മതം അന്യനും ഒന്നിനോതും കരുവ അവരന് ഊനമാകും ധരയിൽ ഒന്ന് താനെന്ന് അറിവ് ബ്രഹ്മങ്ങളെന്നറിയും. അവിടെ പറഞ്ഞ ആ രഹസ്യം, ആ രഹസ്യം എന്ന് പറയുന്ന ഇതാണ്. അതാണ് വ്യക്തമായി മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റ് മതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മതകലഹത്തെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും വാദ പ്രതിവാദം നടത്തിയിട്ട് അടിയുണ്ടാക്കരുത്.